മുപ്പത്തെട്ടാം ദശകം. ആനന്ദരൂപ ഭഗവൻ അവതാരകാലത്തേറ്റം വിളങ്ങുമൊരു നിൻ തിരുമയിൽ നിന്നെ ഉണ്ടായ കാന്തിയുടമട്ടു കനത്ത മേഘം വാനാകെ മൂടി വിലസി വരുതായ വരുഷം എങ്ങും തണുത്തു മഴ പെയ്തു ജഗത്തിലാകെ സത്തുക്കൾ തൻ ഹൃദയവും കൃതകൃത്യമായി വാർതിങ്കൾ വാനിലുളവായി തുപാതിരാവായി ത്രൈലോക്യ ദുഃഖശമനങ്ങു പിറന്നു മന്നിൽ ഐശ്വര്യമേറിതനുവിൽ ശിശുവെങ്കിലും ശ്രീയോലും കിരീടകടകാംഗദഹാരഭാസാൽ ശ്രീ ശംഖചക്രജലജം ഗദയേന്തി വാണു കാർമേഘവർണമൊടു സൂതിഗൃഹത്തിൽ നീയും മാറിൽ സുഖിച്ചുമരുവും മലർമംഗയാതെ നാണം കലർന്ന കടനേർമിഴിയേൽക്കയാലേ അശ്രീകരങ്ങൾ കലകബ്സകൃതങ്ങൾ നീക്കും മട്ടിൽ ഭവാൻ വിലസി സൂതിഗൃഹത്തിലന്നാൾ ധീയാർന്ന മാമുനികളാലും അഗമ്യനാം നിൻ മെയ്കണ്ടു കണ്ണിണകളാലധ ശൂരപുത്രൻ കണ്ണീർ പൊഴിച്ചു പുളകത്തൊടുകൽ ഗദാർദ്രൻ വാഴ്ത്തി മിഴിക്കു മധുവായ ഭവൽപ്രഭാവം ശ്രീമൻ തെളിഞ്ഞിടുക സങ്കടവള്ളി വെട്ടി നീക്കുന്ന വാളൊളികൾ കൺകളിലാർന്നു ദേവാ ഖേദങ്ങ തീർക്ക കരുണാർദ്ര കടാക്ഷമേകി സന്തോഷമാർന്നു വളരെ സ്തുതി ചെയ്തു താതൻ കണ്ണീരിയെന്ന തനുവല്യോട് അമ്മദാനം വർണ്ണിച്ചു നിൻ ഗുണഗണങ്ങൾ കൃപാലുവാം നീ പണ്ടത്തെ ജന്മയുഗബോധമവൾക്കു നൽകി മാതാപുരയ്ക്കൊരു മർത്യകിശോരനായി നന്ദാത്മജാപദമണയ്ക്കുപതിന്നു നിന്നാൽ സഞ്ചോദിതൻ പരിചിൽ നിന്നെയെടുത്തു ശൗരി നല്ലോർക്കു ചിത്തതളിരിൽ ജനകൻ്റെ കയ്യിൽ തണ്ടാരിൽ അന്നശിശു പോലെ വിളങ്ങി നീയും നിൻ യോഗനിദ്രയുളവായി പശുപാലയത്തിൽ നാനാജനങ്ങളും ഉറങ്ങിയിരുന്നിതപ്പോൾ നിന്നിച്ഛയാൽ ജഡതയാർന്ന കവാടമെല്ലാം താനേ തുറന്നതിലൊരത്ഭുതമെന്തു പാർത്താൽ ഏറെ പണങ്ങൾ കുടയാക്കി അനന്തനപ്പോൾ രത്നങ്ങളാൽ മണിവിളക്കുമെടുത്തു കാട്ടി ആ ഭാഗ്യവാൻ ചുമലിലേന്തി നടന്നു നിന്നെ ശ്രീമൻ കളഞ്ഞിടണം ഈശ്വര രോഗഭാരം.